ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതഃ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം നാമ രാമേശ്വരം ഏവം ആദിഷു തീർത്ഥേഷു ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതഃ അഹം ആഗതഃ നാപശ്യം കുത്രചിച്ഛർമ മനഃ സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ ന അപശ്യം കുത്രചിത് ശർമ ആനന്ദം കുത്രാപി ദൃഷ്ടവാൻ മനഃ സന്തോഷകാരകം കലിനാ അധർമ്മമിത്രേണ ധരാ ഇയം ബാധിതാ അധുനാ